പൂർവ അപര അധര ഉത്തരം ഏകദേശിന ഏകാധികരണി ഏകദേശി ഏകദേശം അവയവം ഏകദേശി അവയവി അവയവമുള്ളത് ഏകദേശീയമായിരിക്കണം ഏകാധികരണമായിരിക്കണം. ഏകമായ അധികരണം എന്ന് പറഞ്ഞാൽ ദ്രവ്യം, ഏകാധികരണം ഒറ്റ ദ്രവ്യം. ഉദാഹരണം ഇവിടെ കായം, കായം ഏകദേശിയാണ്, ശരീരം. മലയാളത്തിലെ കായമല്ല, സംസ്കൃതത്തിലെ കായമാണ്. കായം എന്ന് പറഞ്ഞാൽ ശരീരം, അത് ഏകദേശിയാണ്, അവയവം ഉള്ളതാണ്, ഹസ്തപാദാദി അവയവം കൊണ്ടുള്ളതാണ്, ഏക അധികരണമാണ്, ഒരു ദ്രവ്യവുമാണ്. അതിനോട് പൂർവ അപര അധര ഉത്തരത്തിൽപ്പെട്ട ശബ്ദങ്ങൾ സമാസിക്കും. പൂർവം കായസ്യ, പൂർവ കായ, അപരം കായസ്യ, അപരകായ. ഇതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത്. ഈ സൂത്രം ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? കായപൂർവത്തി വരും. എന്തുകൊണ്ട്? ഷഷ്ടി സമാസം വന്നു കഴിഞ്ഞാൽ ഷഷ്ടി എന്നും പൂർവത്തി വരും. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. അപ്പം ഇതിൻ്റെ വിഗ്രഹം പൂർവം കായസ്യ, സമാസം പൂർവ കായ. അപ്പോൾ ഇവിടെ പൂർവം കായസ്യ എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ ഷഷ്ടി സമാസം പ്രാപ്തമാകുന്നു. അതിൻ്റെ അപവാദമാണേത്? പൂർവ അപരാധര ഉത്തര ഏകദേശിനേകാധിക, അത് പ്രവർത്തിച്ചു. അത് പ്രവർത്തിച്ചപ്പോൾ പൂർവകായ എന്ന് പറയുന്ന രൂപം വന്നു. പക്ഷേ ഇത് ബാ സമസ്യത്തെ എന്നാണ്. ബാ എവിടെ നിന്ന് വന്നു? വിഭാഷ. അതുകൊണ്ട് പൂർവം കായസ്യ എന്ന് പറയുന്ന രൂപമുണ്ട് അല്ലേ. ഇവിടെ ഇനി വേണമെങ്കിൽ ഷഷ്ടിക്ക് പ്രവർത്തിക്കാമല്ലോ. അപവാദേന മുക്തേ പുനരുത്സർഗോ പ്രവർത്തത എന്നാണ്. അപവാദത്തിൽ നിന്ന് മുക്തമായി കഴിഞ്ഞാൽ പിന്നെ പ്രവർത്തിക്കാൻ അവസരമുണ്ടെങ്കിൽ ഉത്സർഗത്തിന് പ്രവർത്തിക്കാം. അപവാദേന മുക്തേ പുനരുത്സർഗോ പ്രവർത്തത എന്നുള്ള ന്യായമനുസരിച്ച് അപവാദത്തിൽ നിന്ന് മുക്തമായി ഏത്? പൂർവം കായസ്യ. എന്തുകൊണ്ട്? അപവാദം പ്രവർത്തിച്ചു, വിഭാഷയായതുകൊണ്ട് പൂർവം കായസ്യ എന്ന് വന്നു. അതെല്ലാം വ്യാഖ്യാനത്തിലുണ്ടെങ്കിൽ എഴുതേണ്ട കാര്യമില്ല. പൂർവം കായസ്യ എന്ന് വന്നു. അപ്പോൾ അപവാദത്തിൽ നിന്ന് മുക്തമായി കഴിഞ്ഞാൽ അവിടെ പ്രവർത്തിക്കേണ്ടതാണ്. പക്ഷേ ഇത്തരം സന്ദർഭങ്ങളിൽ പ്രവർത്തിക്കില്ല. അതിന് നിയമം പറയാണ്, എത്ര ഉത്സർഗ അപവാദോ മഹാവിഭാഷയ വികൽപ്യേതേ തത്ര അപവാദേന മുക്തേ പുനരുത്സർഗോ ന പ്രവർത്തതേ. ഭാഷകാരൻ എത്ര എവിടെയാണോ ഉത്സർഗ അപവാദവും, ഉത്സർഗവും അപവാദവും മഹാവിഭാഷയ വികൽപ്യതേ, വിഭാഷ അധികാരം കൊണ്ട് വികൽപ്പമാകുന്നത് എന്നാണ്. ഇവിടെ നോക്കുക, ഇവിടെ ഉത്സർഗം ഏതാണ്? ഷഷ്ടി. അതും മഹാവിഭാഷാധികാരത്തിലാണ്, വാദം വികല്പമാണ്. അപവാദം ഏതാണ്? അപരാധര ഉത്തരവ്. അതും മഹാവിഭാഷാധികാരത്തിലാണ്, അതും വികല്പമാണ്. അപ്പം എത്ര എവിടെയാണോ, ഏതൊരു അധികാരത്തിലാണോ ഇവിടെ പറയണമെങ്കിൽ ഉത്സർഗ അപവാദവും, ഉത്സർഗവും അപവാദവും മഹാവിഭാഷയാ വികല്പ്യേതേ, മഹാവിഭാഷ കൊണ്ട് വികല്പിക്കപ്പെടുന്നത് തത്ര അപവാദേന മുക്തേ ഉത്സർഗോ ന പ്രവർത്തതി. അപവാദത്തിൽ നിന്ന് മുക്തമായി കഴിഞ്ഞാൽ പിന്നീട് ഉത്സർഗം പ്രവർത്തിക്കില്ല. എന്നുവെച്ചാൽ ഇവിടെ പൂർവ അപര എന്ന് പറയുന്ന അപവാദത്തിൽ നിന്നും മുക്തമായതാണ് പൂർവം കായസ്യ. അവിടെ ഇനി ഉത്സർഗമായ ഷഷ്ടി പ്രവർത്തിക്കില്ല. അതുകൊണ്ട് വാക്യം പ്രയോഗിക്കാം നടത്താം. അല്ലെങ്കിൽ എന്ത് പറ്റും? അവിടെയും കയറി പ്രവർത്തിച്ച് കഴിഞ്ഞാൽ അവിടെ എന്തുവരും? കായ പൂർവം എന്ന രൂപം വരും. വീണ്ടും പ്രവർത്തിച്ചാൽ അത് വരാൻ പാടില്ല എന്നാണ്. ഇതാണ് പൊതുവായ നിയമം. പൂർവം കായസ്യ. അതുകൊണ്ട് ഇവിടെ കായപൂർവം എന്നുള്ള രൂപം വരില്ല ഈ നിയമം അനുസരിച്ച്. പൂർവ കായ എന്ന് വരുന്നു അപരകായ. പരിഭാഷ, ഭാഷ്യവചനം എന്ന് വെച്ചാൽ അത് ഭാഷ്യകാരൻ പറയുന്നതൊക്കെ പരിഭാഷയാണ്. എന്താണ് പറയുന്നത്? അപവാദേന ഒരു പദം കൂടെ അവിടെയുണ്ട്. ഏതാണോ? ആ, അപവാദേന ഉത്സർഗ മുക്ത. എന്താണ് മുക്തമായത്? വാദന്തായി അവിടെ കർമ്മം. കർമ്മം ഉക്ത എന്ന് പറയുന്ന നിഷ്ഠാന്തം കൊണ്ട് കർമ്മം ഉക്തമായി. ഉക്തമായപ്പോൾ എന്ത് ചെയ്തു? ഉക്തേ പ്രഥമ. അപ്പോൾ എന്ത് ചെയ്തു? ഉത്സർഗ മുക്ത. പിന്നെ എന്താണ് അവിടെ മോചിപ്പിക്കുന്നത്? അപവാദം. അപ്പോൾ അതിലെന്ത് വന്നു? കർമ്മം മുക്തമായി കഴിഞ്ഞപ്പോൾ കർത്താവ് അനുക്തമായി. അപ്പോൾ എന്ത് ചെയ്തു? തൃതീയ വന്നു. കർത്തുകർണയോ തൃതീയ. അതാണ് അപവാദേന ഉത്സർഗ മുക്ത. അടുത്ത ഏകദേശിനാക്കിയും ഇവിടെ പറഞ്ഞു അവയവിയുടെ വാചകമായ ശബ്ദമായിരിക്കണം. കായ എന്ന് പറയുന്ന ശബ്ദം ഇവിടെ തന്നെ രണ്ട് രൂപം വന്നിരിക്കുന്ന എന്താണ്? പൂർവ കായ അപര കായ. അപ്പോ കായസ്യ പൂർവം എന്നാണ് വിഗ്രഹം. കായത്തിന്റെ പൂർവം എന്ന് പറയുമ്പം ഇവിടെ പൂർവം എന്ന് പറഞ്ഞത് പൂർവ അർത്ഥം എന്നുള്ളതുകൊണ്ടാണ് അവർ പൂർവം ഉപയോഗിച്ചത്. അതുകൊണ്ടാണ് പൂർവ എന്ന് പറയാതെ എന്ത് പറഞ്ഞു? പൂർവം എന്ന് നമസ്തുതി പറഞ്ഞു. എന്തുകൊണ്ട്? അർത്ഥം, കായത്തിന്റെ പൂർവാർത്ഥം എന്നുകൊണ്ടാണ്. പക്ഷെ സമാസം വന്നപ്പോൾ എന്ത് വന്നു? പൂർവകായ. അതെന്തുകൊണ്ട്? അങ്ങനെ അതുകൊണ്ടാണോ? എന്തുകൊണ്ടാണ് നേരത്തെ പറഞ്ഞു, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. പരവത് ലിംഗം ദ്വന്ദ്വ തത്പുരുഷയോഹോ. ഇവിടെ കായശബ്ദം പുലിംഗമാണ്, അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. പക്ഷെ വിഗ്രഹത്തിൽ പൂർവമെന്ന് പറഞ്ഞു. ആയസമയര് അവിടെ ഒരു പുല്ലിംഗ ശബ്ദമാണെങ്കിൽ പൂർവ കായസ്യെന്ന് പറയാം. ഷഷ്ടി എന്ന് ആ ഇങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയുമ്പോൾ പ്രഥമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണത്? കർമ്മധാര എന്നാണ്. തത്പുരുഷന്റെ ഒരു ഭേദമാണ്. ദ്വിതീയ പ്രഥമ നമ്മൾ പഠിച്ചില്ല. ദ്വിതീയ തൃതീയ ചതുർത്ഥി പഞ്ചമി ഷഷ്ടി സപ്തമി എന്ന് പറഞ്ഞാൽ അത് തത്പുരുഷൻ തന്നെ എല്ലായിടത്തും. പിന്നെ വരുന്നത് ബഹുവ്രീഹി ദ്വന്ദ്വൻ ഇതൊക്കെയാണ്. പക്ഷെ അത് പ്രഥമാദ്വിതീയ എന്ന് പറയത്തില്ല. അവിടെ ദ്വന്ദ്വനെന്നോ ബഹുവ്രീഹി എന്നൊക്കെ പറയുന്നു. പക്ഷെ പ്രഥമാദ്വിതീയ തൃതീയ എന്ന് കണ്ടുകഴിഞ്ഞാൽ അത് തത്പുരുഷൻ തന്നെ. അതിൽ പ്രഥമയാണ് കർമ്മധാരയാണ്. അതിനി വരും. ഏകദേശിന കിം പൂർവം നാഭേഹേ കായസ്യ. ഇവിടെ പൂർവം നേരത്തെ പോലെ നാഭേഹേ ഷഷ്ടി എന്താണ് കായസ്യ. ഇവിടെ പൂർവശബ്ദവും നാഭിശബ്ദവും തമ്മിൽ സമാസം വരത്തില്ല. കാരണം ഇവിടെ നാഭി എന്ന് പറയുന്നത് അവയവി എന്നുള്ള അർത്ഥത്തിലല്ല പ്രയോഗിച്ചിരിക്കുന്നത്. നാഭി എന്ന് പറയുന്നത് അതിരാണ്, അവധിയാണ്. ദിഗ്യോഗ പഞ്ചമിയാണ് എന്ന് പറഞ്ഞാൽ നാഭിയുടെ പൂർവ്വഭാഗം എന്നാണ്. അപ്പോൾ അവയവി ഇവിടെ എന്താണ്? കായമാണ്. ആ കായം അവയവിയായിരിക്കെ അതിൽ അവധിയായിരിക്കുന്നു എന്ത്? നാഭി. അപ്പോൾ പൂർവം നാഭേഹേ എന്ന് സമാസം, അവിടെ സമാസം വരത്തില്ല. അങ്ങനെ പ്രയോഗിക്കാൻ പറ്റും വാക്യം. എങ്ങനെ? പൂർവം നാഭേഹേ കായസ്യ. കാരണം പൂർവശബ്ദത്തിന് സമാസം വരണമെങ്കിൽ അത് അവയവി വാചക ശബ്ദമായിരിക്കണം. നാഭി ഇവിടെ അവയവി വാചക ശബ്ദമല്ല, പിന്നെയോ അവധിയെ കാണിക്കുന്ന. അപ്പോൾ കായത്തിൽ, കായത്തിൻ്റെ നാഭിക്ക് മുകളിലുള്ള ഭാഗം എന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ പൂർവമെന്നോ അധരമെന്നോ ഉത്തരമെന്നോ എല്ലാം പ്രയോഗിക്കാം. പക്ഷെ എങ്ങനെ വന്നാലും ഇവിടെ സമാസം വരത്തില്ല. നാഭിയുടെ പൂർവം അർത്ഥമെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് സമാസം വരത്തില്ല. പൂർവം നാഭയെ കായസ്യ. എന്നാൽ പൂർവകായസ്യ നാഭേഹേ എന്ന് പറയും, നാഭേഹേ എന്ന് പ്രയോഗിക്കാം. പൂർവശബ്ദവും കായശബ്ദവുമായിട്ട് ഇവിടെ സമാസം വരാം. ഇങ്ങനെ പ്രയോഗിക്കുന്നിടത്ത് തന്നെ എന്താണ്? നാഭേഹേ പൂർവകായ, അങ്ങനെ പ്രയോഗിക്കാം. സംബന്ധി ശബ്ദ സാപേക്ഷ നിത്യം സർവസമസ്യത്തെ തുടക്കത്തിൽ കേട്ടിരിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കേട്ടിരിക്കുകയും ചെയ്യണം. പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ചൈത്രസ്യ ഗുരുകുലം കേട്ടിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞതായിട്ട്. ചൈത്രസ്യ ഗുരുകുലം എന്നുള്ളിടത്ത് എങ്ങനെ സമാസം വരും? കാരണം ഏകാർത്ഥീഭാവ സമാസം എന്ന് പറയുമ്പം സമാസത്തിലെ ഘടകപദങ്ങൾ പുറത്തുള്ള ഒന്നിനോട് അന്വയിക്കാൻ പാടില്ല. പക്ഷേ ചൈത്രസ്യ ഗുരുകുലം എന്നുള്ളിടത്ത് അവിടെ അന്വയിച്ചിരിക്കുന്നു. ചൈത്രസ്യ ഗുരോഹോ കുലം എന്നല്ലേ. പക്ഷെ അവിടെ സമാസം വരുന്നു. ചൈത്രശബ്ദം സമാസത്തിന് പുറത്തുള്ള ഗുരുശബ്ദം, സമാസത്തിന് പുറത്തുള്ള ചൈത്രശബ്ദവുമായിട്ട് അന്വയിച്ചിട്ടും ഗുരോഹോ കുലം ഷഷ്ടി സമാസം വന്നു. അതിനെന്തവിടെ സമാസം, എന്ത് സമാധാനമാണ് പറഞ്ഞത്? സംബന്ധി ശബ്ദ സപേക്ഷ നിത്യം സർവസമസ്യതേ. ഭർതൃഹരിയുടെ വാക്യപതിയത്തിലെ വാക്യമാണ്, ശ്ലോകമാണ്. ബാക്കിയുണ്ട് അത്. അവിടെ എന്താ അതിന് സമാധാനം പറഞ്ഞത്? ആ, അത് നിത്യ സപേക്ഷമാണ്. ഗുരു ചൈത്രസ്യ ഗുരുകുലം, ഗുരു എന്ന് പറയുന്ന പദം നിത്യസാപേക്ഷമാണ്. എന്തുകൊണ്ട്? ശിഷ്യനില്ല, ഗുരുവില്ല. ഇല്ല, വെറുതെ ആർക്കും ചെറിയങ്ങ് ഗുരുവാകാൻ പറ്റത്തില്ല. 10 ശിഷ്യന്മാർ വേണം. അപ്പോൾ അവിടെ നിത്യസാപേക്ഷമായുണ്ട്. അങ്ങനെയുള്ളടത്ത് നിത്യസാപേക്ഷത ഉണ്ടെങ്കിൽ സമാസം വരാം എന്നാണ്. അതുപോലെ ഇവിടെ ചോദിക്കും, എന്താണ് പൂർവം നാഭേഹേ കായസ്യ എന്ന് പറഞ്ഞാൽ നാഭേഹേ പൂർവകായ എന്നിങ്ങനെ സമാസം വരും? കാരണം പൂർവശബ്ദവും നാഭിശബ്ദവുമായിട്ട് അന്വയിക്കുന്നു. നാഭിയുടെ പൂർവം എന്നാണ് അങ്ങനെ അന്വയിക്കുന്നില്ലേ. പറയുന്നു അങ്ങനെ അന്വയിക്കുന്നത് ശരിയാണ്, പക്ഷേ അവിടെ അത് നിത്യസാപേക്ഷമാണ്. പൂർവം എന്ന് പറയുമ്പോൾ എന്തിൻ്റെ പൂർവം? എന്തിൻ്റെയെങ്കിലും പൂർവ്വം പറഞ്ഞല്ലേ പറ്റൂ. അപ്പോൾ പൂർവശബ്ദം എന്ന് പറയുന്നത് എപ്പോഴും ഈ ദിക് ദേശ കാലവാചികളായ ശബ്ദങ്ങളെല്ലാം നിത്യസാപേക്ഷ ശബ്ദങ്ങളാണ്. പൂർവ്വം പരമെന്ന് കേട്ടുകഴിഞ്ഞാൽ ഇവിടെ ആകാംക്ഷയുണ്ടോ? എന്താണ് കസ്മാത് പൂർവം? അങ്ങനെ ഒരു ആകാംക്ഷ ഉണ്ടായാലേ പറ്റൂ. അപ്പോൾ ഗുരു എന്ന് പറഞ്ഞാൽ കസ്യ ഗുരു, ഇവിടെ ആകാംക്ഷയുണ്ട്. ആകാംക്ഷ എന്ന് പറയുന്നത് എന്താണ്? നിത്യമാണ്. അതുപോലെ പൂർവം പരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ മനസ്സിലുണ്ടാകുന്ന ചോദ്യമാണെന്ത്? കസ്മാത്, അപ്പം നിത്യസാപേക്ഷമായതുകൊണ്ട് അവിടെ സമാസം വരാം. അതുകൊണ്ടെങ്ങനെ വരും? നാഭേ പൂർവകായസ എന്ന് വരും. പിന്നെ ഇവിടെ എന്താ പറയുന്നത്? നാഭിശബ്ദമെന്ന് പറയുന്നത് ഏകദേശി അല്ല, അതുകൊണ്ട് പൂർവശബ്ദമായിട്ട് സമാസം വരത്തില്ല എന്നാണ്. എങ്ങനെ എങ്ങനെ? ഓഷ്ടം എന്ന് പറയുന്നത് അത് അങ്ങനെയുണ്ട്. അധരോഷ്ടം ഉത്തരോഷ്ടം എന്ന് പറയുന്നിടത്ത് പിന്നെ കർമ്മധാരയ സമാസം വരാം. ഈ വരുന്ന സ്ഥലങ്ങളിൽ തന്നെ ഇങ്ങനെ വരുന്നിടത്ത് കർമ്മധാരയ സമാസം വരാം. മൂന്ന് ദോഷം അധരം ച തത് ഓഷ്ടം ച അങ്ങനെ അതിരോഷ്ടമൊന്നും വരും. ഏകാധികരണേക്കും ചോദിക്കുന്നു. ഏകാധികരണം ഏകദ്രവ്യമായിരിക്കണമെന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? പൂർവ ഛത്രാണാം, ഛത്രാണാം പൂർവ എന്ന് പറഞ്ഞു. ഇവിടെ ഛത്രാണാം എന്ന് ബഹുവനം പ്രയോഗിച്ചിരിക്കുന്നത് ഉദ്ഭൂത അവയവവിവക്ഷയിലാണ്. സർവേഷാം എന്നെല്ലാം പ്രയോഗിക്കുന്നത് എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഛാത്രൻ അല്ല, വിനയോ ഛാത്ര സമൂഹമാണ്. അസംബ്ലിയിൽ നിൽക്കുന്ന വിദ്യാർത്ഥികളെ കുറിച്ചാണ് പറയുന്നത്. എന്ത് ഛത്രാണാം എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ഏകദ്രവ്യമല്ല, പിന്നെയോ അനേകരുടെ സമൂഹമാണ്. അങ്ങനെയുള്ളടത്ത് മാസം പറയില്ല. അതുകൊണ്ട് പൂർവ ഛത്രാണാം എന്നിടത്ത് ഏകദ്രവ്യമല്ലാത്തതുകൊണ്ട് സമാസം വരുന്നില്ല എന്നാണ്. അടുത്ത് വരുന്ന ഭാഗങ്ങളെല്ലാം വേറെ പല സൂത്രങ്ങളും വരുന്നുണ്ട്, അതുകൊണ്ട് തൽക്കാലം അത് വേണ്ട. സമൂഹം ഗണമെന്ന് പറയുമ്പോൾ ഒരു ഏകദ്രവ്യമല്ല. എന്തുകൊണ്ട്? അതിൽ അനേക അവയവങ്ങളുണ്ട്. അങ്ങനെ സമൂഹം പലത് കൂടിച്ചേർന്ന സമൂഹമാണ്. ഏകദ്രവ്യം എന്ന് വെച്ചാൽ ഒരു ഛാത്രം ആയിരിക്കും, ഒരാൾ ഏകദ്രവ്യം. പത്ത് പേര് കൂടി ചേർന്നാൽ പത്ത് ദ്രവ്യം, ഏകദ്രവ്യം ആകത്തില്ല. ഇവിടെ വരില്ല, അതിനെ കൊടുത്തിരിക്കുന്നു. ഇതിനെ പ്രത്യുദാഹരണം എന്ന് പറയും. എന്ന് വെച്ചാൽ സൂത്രത്തിന് ഉദാഹരണമല്ല. സൂത്രത്തിന് ഉദാഹരണം വേണമെങ്കിൽ എന്ത് വേണം? സമാസം വന്നത് കൊടുക്കണം. ഇവിടെ സമാസം വന്നല്ല, വരത്തില്ല. ഇവിടെ ഷഷ്ടി ശേഷപ്രകാരമാണ് ഷഷ്ടി വന്നിരിക്കുന്നത്. എങ്ങനെ? ഛത്രാണാം പൂർവ. ഛാത്രം എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ ഒരവയവമാണെന്ത്? പൂർവ എന്ന് പറയുന്നത് അവയവ അവയവ ബന്ധം ഇവിടെയുണ്ട്, പക്ഷെ ഏകദ്രവ്യം അല്ല. അടുത്തു വരുന്നതൊക്കെ പല സൂത്രങ്ങളും വരുന്നതാണ്. അതുകൊണ്ട് അടുത്ത സൂത്രം എന്താണ്? അർത്ഥം നപുംസകം സമാംശവായ അർദ്ധശബ്ദോ നിത്യം ക്ലീവേ സപ്രാഗ്വത്. ഏകവിഭക്തോ അഷ്ടിയന്തവചനം ഏകദേശി സമാസ വിഷയകോ അയംജനസപ്ന നിഷേധ തേന പഞ്ചഖഡ്വി ഇത്യാദി സിദ്ധ്യതി. അർദ്ധം വിപ്പല്യാഹ അർദ്ധവിപ്പലി ക്ലൈബേക്യം വിരമാർദ്ധ ദ്രവ്യൈക്യേവ അർദ്ധം വിപ്പലീനാം. രണ്ട് രണ്ട് ഒന്നാണ്, ഇത് രണ്ട് രണ്ട് രണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഏകദേശിന ഏക അധികരണ എന്ന് പറയുന്ന ഇവിടെ അനുവർത്തിക്കുന്നു. അപ്പോൾ ആ നിയമങ്ങളെല്ലാം ഇവിടെയും ബാധകമാണ്. കൂടുതലായി പറയുന്നത് എന്താണ്? അർത്ഥം നപുംസകം എന്നാണ്. അതിന്റെ അർത്ഥം പറഞ്ഞിരിക്കുകയാണ്, സമാംശവാചി അർദ്ധശബ്ദോ നിത്യം ക്ലൈബേ. ഭാഷ്യകാരൻ പറഞ്ഞതിനെ എടുത്ത് പറഞ്ഞിരിക്കുകയാണ് ഭാഷ്യകാരൻ. ഈ സൂത്രം അർദ്ധശബ്ദത്തെ കുറിച്ച് പറഞ്ഞതാണ്. സമാംശം എന്ന് പറഞ്ഞാൽ പകുതി, സമാംശം എന്ന് പറഞ്ഞാൽ പകുതി. ആ പകുതി യുടെ വാചകമായി വരുന്ന അർദ്ധശബ്ദം നിത്യ നമസകമായിരിക്കും. എന്നുവെച്ചാൽ അർദ്ധം എന്ന് നമസകത്തിൽ പ്രയോഗിച്ചാൽ എന്ത് മനസ്സിലാക്കണം? പകുതി എന്ന് മനസ്സിലാക്കണം. ഒന്നിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നേർപകുതി എന്നാണ്. പകുതി എന്ന് വെച്ചാൽ നേർപകുതി. അസം അർദ്ധ എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലാക്കണം? അംശ, ഒരംശം. അത് പകുതിയോ കാലോ മുക്കാലോ ഏതുമാകാം. അപ്പൊ പുല്ലിംഗത്തിൽ അർദ്ധശബ്ദം എന്ന് പറഞ്ഞാൽ അംശം എന്നുള്ള അർത്ഥമേ ഉള്ളൂ. അതേസമയം നമുസകത്തിൽ നേർപകുതി. ഇത് ഇവിടെ വ്യാകരണത്തിൽ ഇവിടെ ഭാഷകാരം പറഞ്ഞാണ്. പക്ഷെ കോശങ്ങളിൽ അങ്ങനെയല്ല, വ്യവഹാരത്തിലും അങ്ങനെയല്ല. ഇവിടുത്തെ നിയമം പറഞ്ഞു, ലോകത്തിലെ നിയമം എന്ന് വെച്ചാൽ അംശം എന്നുള്ള അർത്ഥത്തിൽ പുല്ലിംഗത്തിൽ ഉപയോഗിക്കാം, നംസകത്തിൽ ഉപയോഗിക്കാം, രണ്ടിലും ഉപയോഗിക്കാം. പക്ഷേ നേർപകുതി എന്നുള്ള അർത്ഥത്തിൽ ലോകത്തിൽ സാധാരണ അർത്ഥം എന്നേ പ്രയോഗിക്കാറുള്ളൂ. ആ പ്രത്യേക അർത്ഥം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യും? നംസലിംഗമേ ഉപയോഗിക്കും. അല്ല, എവിടെയെങ്കിലും അർത്ഥം കണ്ടു കഴിഞ്ഞാൽ രണ്ടർത്ഥം കൊടുക്കാം, പകുതിയെന്നോ കാലെന്നോ മുക്കാലെന്നോ അംശം എന്നുള്ള അർത്ഥമാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെടുക്കാവോ? നേർപകുതി. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, സമ അംശ വാചി. സമ അംശം എന്ന് പറഞ്ഞാൽ തുല്യാംശം. തുല്യാംശം എന്ന് പറയുന്ന ഒന്നിനെ രണ്ടായി ഭാഗിക്കുമ്പോഴാണ് ഇവിടെ ഉദ്ദേശിക്കുന്നതാണ്. അങ്ങനെ നാലായും തുല്യമായി ഭാഗിക്കാം. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നതല്ല. സമാംശം എന്ന് പറഞ്ഞാൽ എന്താണ്? നേർപകുതി. അർത്ഥശബ്ദോ നിത്യം ക്ലീബേ എന്നാണ്. ലോകത്തിൽ അംഗീകരിക്കുന്നതുകൊണ്ടാണല്ലോ ഭാഷയെ പ്രയോഗിക്കുന്നത്. സൂത്രത്തിന്റെ കാര്യം പറയണം, സൂത്രത്തിന്റെ കാര്യം പറയുകയാണ്. സൂത്രത്തിൽ അർത്ഥമെന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ എന്താണ് സമാംശത്തെ എടുക്കുക എന്ന് പറഞ്ഞു. അതിന്റെ സമാംശം എന്ന് പറഞ്ഞാൽ നാലായിട്ട് ഭാവിച്ച ഒന്ന് സമാംശമല്ലേ അല്ലേ? അതുപോലെ രണ്ടായിട്ട് ഭാവിച്ച് ഒരംശം എന്നുവെച്ചാൽ ഭാഷയുടെ പ്രയോഗം അനുസരിച്ച് പറഞ്ഞിരിക്കുന്നു. ഇവിടെ ഉദാഹരണം എന്താണ്? അർത്ഥം പിപ്പല്യഹ. പിപ്പലി എന്ന് പറഞ്ഞാൽ തിപ്പലി, അങ്ങാടിക്കടയിൽ വാങ്ങാൻ കിട്ടും. ആയുർവേദ മരുന്നിൽ ഉപയോഗിക്കുന്ന സാധനം, എരിവുള്ള സാധനമാണ്, ചെറിയ കുരുമുളക് പോലെ ഇരിക്കും. അപ്പോൾ അതാണ് തിപ്പലി. അപ്പോൾ പിപ്പല്യാഹ അർത്ഥമെന്ന് പറയുമ്പം പിപ്പലിയുടെ പകുതി ഉദ്ദേശിച്ച് പറയുകയാണ്. പിന്നെ അതെന്തായിരിക്കണം? ഏകദേശിയായിരിക്കണം, ഏകാധികരണവുമായിരിക്കണം. പക്ഷെ അർത്ഥം എന്ന് പറഞ്ഞാൽ കോശത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് സമാംശമാകാം, അല്ലാത്ത അംശമാകാം. പിന്നെ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? കാരണം ഇവിടെ നപുംസകമൊന്നും വീണ്ടും പറഞ്ഞു. അർത്ഥം നപുംസകമായിരിക്കെ വീണ്ടും നപുംസകം എന്തിന് സൂത്രകാരൻ പ്രയോഗിച്ചു? ഈക്വൽ എന്നുള്ള അർത്ഥം എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഹാഫ് എന്നുള്ള അർത്ഥം. അതെടുക്കാൻ വേണ്ടിയിട്ടെന്നാണ് ഇവിടെ പറയുന്നത്. എങ്ങനെ? ഞാൻ ശരിക്ക് കേട്ടില്ല. തിപ്പലിയില് എടുക്കാം. ഒരു തിപ്പലി കൊണ്ട് ഞാൻ നേർപ്പകുതി എടുത്തുതരാം. തൂക്കിയാ മതിയല്ലോ. പോരി നേർപകുതി കിട്ടും. മുറിക്കാനല്ലേ ഉള്ളു പ്രയാസം. അതിനാദ്യം ആള എടുക്കുക, എന്നിട്ട് നേർപകുതി തൂക്കി എടുക്കുക. അപ്പൊ പകുതി പകുതിയായി. ഇന്നെ പകുതി വേണമെന്ന് പറഞ്ഞിട്ടില്ലല്ലേ. അളവിലോ തൂക്കത്തിലോ പകുതിയായാൽ മതി. സമാംശവാജി അർദ്ധശബ്ദോ നിത്യം ക്ലിപേ. ഇവിടെ വേറൊന്നും പറയുന്നുണ്ട്. എന്താണ്? അതായത് അർത്ഥം എന്ന് പറഞ്ഞതിന് ശേഷം നമസ്തകം എന്ന് പറഞ്ഞ ജ്ഞാപകമാണ് സൂത്രേഷു ലിംഗപരാമർശോ നാസ്തി. സൂത്രേഷു ലിംഗ അവിവക്ഷിത. സൂത്രങ്ങളിൽ ലിംഗം വിവക്ഷിച്ചിട്ടില്ല എന്ന് പാണിനി സൂത്രങ്ങളിൽ വരുമ്പോൾ ഞാൻ ആ വാക്യം ശരിക്കും ഓർക്കുന്നില്ല. സൂത്രങ്ങളിൽ എന്താണ് ലിംഗത്തെ വിവക്ഷിക്കുന്നില്ല എന്നാണ്. അത് ചിലരുടെ അഭിപ്രായമാണ്. സൂത്രത്തിൽ ലിംഗത്തെ വിവക്ഷിക്കുന്നില്ല. അപ്പോ തത്വബോധനയുണ്ടോ ആരുടെയെങ്കിലും കയ്യിൽ? ഉണ്ടോ? അതിനകത്തുണ്ട് ആ വാചകം. ഇപ്പൊ സൂത്രത്തിൽ ലിംഗത്തെ വിവക്ഷിക്കുന്നില്ല എന്നാണ് ഇതുകൊണ്ട് മനസ്സിലാക്കുന്നത്. കാരണം വിവക്ഷിച്ചിരുന്നെങ്കിൽ നമുസം പറയേണ്ട കാര്യമുണ്ടോ? വേണ്ട. അർത്ഥം എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ നമുസമല്ലേ? അർത്ഥം എന്ന് പറഞ്ഞാൽ നമുസമാണെങ്കിൽ പിന്നെ നമുസം പറയേണ്ട കാര്യമുണ്ടോ? ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്? പാണിനി സൂത്രങ്ങളിൽ ലിംഗത്തെ വീക്ഷിക്കുന്നില്ല. അതിന്റെ പ്രയോജനം വരും വേറെ ചില സൂത്രങ്ങളിലൊക്കെ. അത് നമ്മളിനി പഠിക്കും. തസ്യതം എന്ന് പറഞ്ഞാൽ അവിടെ ഇതം നമുസം എന്നെടുക്കരുത്. അയം ഇയം ഇതം മൂന്നും എടുക്കാം എന്നാണ്. അത് പൊതു അംഗീകരിച്ചിട്ടുള്ളതാണ്. സൂത്രത്തിൽ പറയുന്ന ശബ്ദങ്ങളിൽ ലിംഗത്തെ നോക്കേണ്ട കാര്യം ഇല്ല. എന്നുവെച്ചാൽ ആ ലിംഗത്തിനെ ആ വിധി വരുമെന്നില്ല. മറ്റ് ലിംഗങ്ങളിലും ആ ശബ്ദം പ്രയോഗിക്കുമ്പോൾ വിധി വരാം. സൂത്രേഷു ലിംഗ പരാമർശോ നാസ്തി അവിവക്ഷതത്വം. അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു സമാംശവാചി അർദ്ധശബ്ദോ. സമാംശത്തെക്കുറിച്ച് പറയുന്ന അർദ്ധശബ്ദം നിത്യം ക്ലേബേ. നിത്യം നമസ്കത്തിലാണ് ഉപയോഗിക്കുന്നത്. സപ്രാകൃതം എന്ന് വെച്ചാൽ വാസമസ്യതേ സതത്പുരുഷ ഏകദേശിന ഏകാധികരണേ എന്നാണ്. അപ്പോൾ ഇവിടെ എന്ത് വരുന്നു? അർദ്ധം പിപ്പല്യാഹ എന്ന് വിഗ്രഹിച്ചു. വിഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അലൗകികരം എങ്ങനെ വരും? അർദ്ധ സോ പിപ്പലി സ്ഥിതി സ്ഥിതേ അർദ്ധം നമസോ ഇതനേന സമാസീകൃതേ കൃതദ്ധ സമാസശ്ചൈതി പ്രാതിപസജ്ഞായാം സുബോധാത് പ്രാതിപദികയോ ഇതി സുപ ലുക്കി അർദ്ധ പിപ്പലി ഇതി സ്ഥിതേ പ്രമാനിർദ്ദിഷ്ടം സമാസോപസർജനം ഇത്യനേന അർത്ഥശബ്ദസ്യ ഉപസർജന സംജ്ഞായാം ഉപസർജനം പൂർവം പൂർവനിപാതേ കൃതേ ഏകദേശിവിത അനന്യവത് ഇതി പ്രാതിപദിക സംജ്ഞായാം അർദ്ധ പിപ്പലി എന്നാണ്. ഇവിടെയും പിപ്പലി ശബ്ദ സ്ത്രീലിംഗമാണ്. അതുകൊണ്ട് എന്തുവരും? പരവലിംഗം ദ്വന്ദ്വതത്പുരുഷയോ പ്രകാരം പരപദത്തിന്റെ ലിംഗം വന്നിട്ട് അർദ്ധ പിപ്പലി സു വന്നു കഴിഞ്ഞാൽ എന്തുവരും? കണ്യാഭ്യോ ദുർഗാസൃത്തം അല്ല. ഇവിടെ അടുത്ത് ചോദിക്കുന്നു ക്ലീബേക്കും ഇവിടെ നമുസം എന്തുകൊണ്ട് പറഞ്ഞു? ഗ്രാമ അർദ്ധ ഗ്രാമസ്യ അർദ്ധ എന്ന് ഗ്രഹിച്ചു. എന്തുവരും? ഗ്രാമസ്യ അർദ്ധ എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ ഷഷ്ടി വരുന്നു. ഗ്രാമസ്യ അർദ്ധ ഗ്രാമാർദ്ധ. ഇവിടെ അർദ്ധം നമുസം പ്രകാരമാണ് സമാസം വന്നതെങ്കിൽ രൂപം എങ്ങനെ വന്നാനെ? അർദ്ധ അർദ്ധഗ്രാമെന്ന് പറഞ്ഞു. അതാണ് അതിന്റെ പ്രയോജനം. അർദ്ധം നമുസത്തിന്റെ പ്രയോജനം അതാണ്. ഈ സൂത്രം കൊണ്ടുള്ള പ്രയോജനം അർദ്ധശബ്ദത്തെ പൂർവ്വനിപാതം ചെയ്യാം. അതാണ് ഇതിന്റെ പ്രയോജനം. പക്ഷെ ഇവിടെ ഇപ്പോ നമുസമല്ലാത്ത പുല്ലിംഗമാണ്. ഇവിടെ അർദ്ധശബ്ദത്തിന്റെ അർത്ഥം എന്തായിരിക്കും? അംശം. ഇപ്പൊ ഗ്രാമത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു അംശമെന്നേ ഉള്ളൂ. അപ്പൊ അവിടെ ഷഷ്ടി വരും. ഈ സൂത്രം പ്രവർത്തിക്കില്ല. ദ്രവ്യൈക്യ ഏവ എന്ന് വെച്ചാൽ ഏകാധികരണം എന്ന് പറയുന്ന ഇവിടെയും അനുവർത്തിക്കുന്നു. അതിന്റെ അർത്ഥമാണെന്ത്? ദ്രവ്യൈക്യം. അർത്ഥം പിപ്പലീനാം. പിപ്പലീനാം അർത്ഥം. ഇവിടെ പിപ്പലി ഒരു കൂമ്പാരമായി കൂട്ടിയിരിക്കുകയാണ്. അതിന്റെ പകുതിയെ കുറിച്ച് പറയണം. ഇപ്പൊ പിപ്പലി എന്ന് പറയുന്നതിലൂടെ ഉദ്ഭൂത അവയവപേക്ഷയിലാണ് സമൂഹത്തിൽ ഷഷ്ടി ഭഗവാനും വന്നത്. അപ്പോൾ ഇവിടെ ഏകാധികരണം ഇല്ല, ഏകദ്രവ്യമല്ല. അതുകൊണ്ട് അർദ്ധം പിപ്പലീന എന്നുള്ളത് സമാസം വരുന്നില്ല. എന്നാൽ അർത്ഥം ശരീരസ്യ ശരീരാർത്ഥം എന്നും മറ്റും പ്രയോഗമുണ്ട്. കാളിദാസൻ പ്രയോഗിച്ചിട്ടുണ്ട് പ്രേംണാ ശരീരാർത്ഥ ഹരാ ഹരസ്യ. ശരീരാർത്ഥഹര ആരാണ്? പാർവതി. ആരുടെ ഹരസ്യ? പ്രേമണ, പ്രേമം കൊണ്ട് ഹരന്റെ ശരീരാർത്ഥത്തെ ഹരിച്ചവളാണ് പാർവതി. അവിടെ ശരീരാർത്ഥഹര ശരീരാർത്ഥം എന്ന് കാളിദാസൻ പ്രയോഗിച്ചു. പാണിനിയുടെ അർത്ഥം എന്ന് പറഞ്ഞാൽ അവിടെ എന്താ അർത്ഥം? ശരീരാർത്ഥം എന്ന് പറഞ്ഞാൽ അവിടെ എന്താ അർത്ഥം? നേർപകുതി. പടത്തിലൊക്കെ വരച്ചു വെച്ചിട്ടില്ലേ, നേർ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് പകുതി പുരുഷനും പകുതി സ്ത്രീയും. ആദ്യം നോക്കേണ്ടത് അർദ്ധശരീരമാണോ അല്ലേ എന്നുള്ളതാണ്. നേർപകുതിയാണോ അല്ലയോ? നേർപകുതി. പക്ഷെ കാളിദാസ് എന്തു പറഞ്ഞു? ശരീരാർത്ഥം ശരീരാർത്ഥഹര. വേറെയും പ്രയോഗിച്ചിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, വേറെ സ്ഥലത്തും കാളിദാസും കുമാരസംഭവത്തിൽ തന്നെ പ്രയോഗിച്ചു. അപ്പൊ ശരീരാർത്ഥം ഇപ്പൊ കുമാരൻ അല്ല കാളിദാസ് എന്തുകൊണ്ട് പ്രയോഗിച്ചു? ഉപയോഗിച്ചു കഴിഞ്ഞാൽ കാളിദാസനെ ചോദ്യം ചെയ്യാനൊന്നുമുള്ള പാണിനിക്ക് ഇല്ല എന്നേ സമാനം പറയാൻ പറ്റും. കാളിദാസൻ പ്രയോഗിച്ചു സൂത്രം വെച്ചുകൊണ്ട് അർത്ഥം നമുസം എന്നുള്ള സൂത്രം അനുസരിച്ച് അങ്ങനെ പ്രയോഗിക്കാൻ പാടില്ല എന്നൊന്നും ആർക്കും കയറി പറയാൻ പാടില്ല. ശിഷ്ടപ്രയോഗം. അങ്ങനെ പ്രയോഗിക്കാം എന്നാണ്. അർദ്ധാസനം അങ്ങനെയൊക്കെ പ്രയോഗിക്കും, അവിടെയൊക്കെ ഇത് തന്നെയാണ് അർദ്ധാസനം. എന്നാൽ ചിലയിടത്ത് കാളിദാസൻ പ്രയോഗിച്ചത് പോലെ തന്നെ അതിനെ തുടർന്ന് ഇതുപോലെ അർദ്ധോക്തം എന്നൊക്കെ ഉള്ളിടത്ത് എന്നെ വ്യാഖ്യാനിക്കും പോലെ ഇരിക്കും, അങ്ങനെയൊക്കെ വരുന്നിടത്ത്. പക്ഷേ ശിവന്റെയും പാർവതിയുടെയും കാര്യത്തിൽ വേറെ രീതി വ്യാഖ്യാനിക്കാൻ പോലെ, എന്തുകൊണ്ട്? അത് അർത്ഥം തന്നെയാണ്. അപ്പോൾ അവിടെ അർത്ഥത്തെ മാറ്റാൻ പറ്റില്ല. അപ്പോൾ അർദ്ധോക്തി എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊന്ന് വേണമെങ്കിലും അർത്ഥം പറയാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തുവരും? അവിടെ ഷഷ്ഠി സമാസം വരാം. പിന്നെ ഈ സ്ഥലത്ത് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ കർമ്മധാരിയും വരാം, അങ്ങനെയും വരാം. ഏത് ഷഷ്ഠി എന്ന് പറയാൻ പറ്റില്ല. ഷഷ്ഠി സൂത്രപ്രകാരം വരുന്നതാണ് ഷഷ്ഠി സമാസം. ഇതതിന്റെ അപവാദമാണ്. വിഗ്രഹം ഷഷ്ഠിയിലാണെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിന് അർത്ഥം നമസ്തകം എന്ന സൂത്രപ്രകാരം വരുന്ന ഷഷ്ഠി സമാസം എന്ന് പറയുന്നു. വെറും ഷഷ്ഠി സമാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചോദ്യം വരും, എന്തുകൊണ്ട് അർദ്ധശബ്ദത്തെ പൂർവ്വനിവാദം ചെയ്തു എന്ന് ചോദിക്കും. ഇവിടെ ഇടയ്ക്ക് പറയുന്നുണ്ട് ഒരു വാർത്തയും, എന്താണ്? ഏകവിഭക്തോ അഷ്ഠ്യന്ത വചനം. ഇത് മനസ്സിലാക്കണമെങ്കിൽ പിറകിലേക്ക് പോകണം. അഭയം വിഭക്തി സമീപ സമൃദ്ധി എന്ന് പറയുന്ന സൂത്രത്തെ എടുക്കണം. അഭയം വിഭക്തി സമീപ സമൃദ്ധി അവിടെ ആസൂത്രത്തിന്റെ വൃത്തിയിൽ അവ്യയം ഇത് യോഗോ വിഭജ്യത, ഇത് നമ്മൾ പഠിച്ചില്ല അവിടെ. അവ്യയം വിഭക്തി എന്ന് പറയുന്ന സൂത്രം പറയുന്ന എന്താണ്? വിഭക്ത്യന്താദിഷു വർത്തമാനം അവ്യയം സുബന്ധേന ഇതേ നമ്മൾ പഠിച്ചുള്ളൂ. ഈ അർത്ഥം നമ്മൾ പഠിച്ചില്ല. ഈ അർത്ഥം കൂടെ പഠിക്കുന്നത് എന്താണ്? അവ്യയമിതി യോഗോ വിഭജ്യത, ഇവിടെ യോഗ വിഭാഗം ചെയ്യുന്നു അവ്യയം എന്ന് പറഞ്ഞാൽ എന്തിന്? അവ്യയം സമർത്ഥേന സഹ സമസ്യതേ സ്വവിഭവ. ഇങ്ങനെ യോഗ വിഭാഗം ചെയ്തതുകൊണ്ട് ഉള്ള പ്രയോജനം എന്താണോ? സമർത്ഥമായ ഏത് സുബന്ധവുമായിട്ടും അവ്യയത്തിന് അങ്ങനെ സമാസം കാണുന്നുണ്ടെങ്കിൽ ചെയ്യാം. മറിച്ചാണെങ്കിൽ ഇത്രയും അർത്ഥത്തിലേ ചെയ്യാൻ പറ്റും. നമ്മൾ പഠിച്ച അവയങ്ങൾ ആ അർത്ഥത്തിലുള്ള അവയങ്ങളെ ചെയ്യാൻ പറ്റും. ഇവിടെ അങ്ങനെയല്ല. ഏതുമായിട്ടും സമാസം ചെയ്യാം. അതുകൊണ്ട് ഇവിടെ എന്താണ് സമാസം ചെയ്യുന്നത്? അടുത്ത പേജില് നാവിഭാതോ അംതു പഞ്ചമ്യഹ അതന്താ അവിഭാസുപോലും തസ്യതു പഞ്ചമീനാമാദിശിച്ചസ്യാത്. അതിനുശേഷം കൊടുത്തിട്ടുണ്ട് ദിശയോർ മധ്യേ അപദിശം. അപദിശമെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദിക്കുകളുടെ മധ്യത്തിലെന്നാണ്. ദിക്കുകളുടെ മധ്യത്തിൽ മധ്യം എന്ന് പറയുന്ന അവ്യയമാണ് ഇവിടെ അധികരണശക്തി പ്രധാനമായ അവ്യയം. അധികരണശക്തി പ്രധാനം എന്ന് പറഞ്ഞാൽ എന്താ? എന്താ എന്ന് പറഞ്ഞാൽ മധ്യം എന്ന് പറഞ്ഞാൽ മധ്യം എന്ന് പറഞ്ഞാൽ മധ്യത്തിൽ, മധ്യം എന്ന് പറഞ്ഞാൽ മധ്യത്തിൽ എന്നർത്ഥം കൊടുക്കണം. അതാണ് അധികരണ ശക്തിപ്രധാനമായ അമ്യോ എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ വിഗ്രഹിച്ചിരിക്കുന്ന എങ്ങനെ? ദിശയോഹോ മധ്യേ. സമാസം എങ്ങനെ വരും? അപദിശം. ഇവിടെ മധ്യേ, മധ്യത്തിൽ എന്നുള്ള അർത്ഥം വരുന്ന അമ്പിയം, അതൊരു സുബന്ധവുമായി സമാസം ചെയ്യണമെന്ന് ഈ സൂത്രത്തിൽ പറഞ്ഞിട്ടുണ്ടോ? മധ്യം എന്ന് പറയുന്ന അർത്ഥത്തെ പറയുന്നുണ്ടോ? അവിടെ പറയുന്ന എന്താണ്? വിഭക്തി, സമീപ, സമൃദ്ധി, ഋദ്ധി, അർത്ഥാഭാവ, അത്യ, അസമൃദ്ധി, ശബ്ദപ്രാദുർഭാവ, പശ്ചാത്, യഥാ, അനുപൂർവ, സദൃശ്യ, സമ്പത്തി, സാകല്യാന്ത. ഇതിൽ മധ്യം വരുന്നില്ല, മധ്യം വരുന്നില്ല. പക്ഷേ ഈ സൂത്രം ഉപയോഗിച്ച് മധ്യ അർത്ഥത്തിൽ വരുന്ന ഒരു അവയവം സുബന്ധമായിട്ട് സമാസം ചെയ്യാം. എന്തുകൊണ്ട്? അമ്മയം എന്ന് യോഗ വിഭാഗം ചെയ്തു. അമ്മയം ഒരു പ്രത്യേക സൂത്രമാണ്. അമ്മയം സമർത്ഥേന സമസ്യതി. ഇപ്പൊ ദിശയോഹോ മധ്യേ എന്ന് വിഗ്രഹിച്ചു. ദിശാശബ്ദത്തിന്റെ രൂപങ്ങൾ എങ്ങനെയാണ്? ദിശ് എന്നങ്ങനെ വന്നു, ദിശ എന്നങ്ങനെ വന്നു. അഷ്ടിഭാഗുരിരല്ലോപം അവാപ്യോർ ഉപസർഗയോഹോ ആപം ചെയ്വ ഹലന്താനം യഥാ വാച ദിശ. ദിക് ശബ്ദത്തിൽ നിന്ന് ദിശ എന്ന രൂപം വരും. ദിഗ്ദിശോ ദിശ എന്നും ഉപയോഗിക്കാം. ദിശ ദിശേ ദിശ. അപ്പൊ ഇവിടെ ദിശയോഹോ എന്ന് പറഞ്ഞാൽ ത്തിന്റെ ഏത് വിഭക്തി? ഷഷ്ടി ദിവനം. ദിക് ശബ്ദമാണെങ്കിൽ എങ്ങനെ വന്നനെ? ദിശോഹോ എന്ന് വന്നനെ. ഇവിടെ ദിശയോഹോ എന്ന് വന്നു. അപ്പൊ ദിശയോഹോ മധ്യ, ഇത് രണ്ടുമാണ് സമാസം ചെയ്യേണ്ടത്. അലോകഗ്രഹം എങ്ങനെ വരും? ദിശ ഓസ് ഹലോ കേക്കുന്നു ഇല്ലേ? അപ്പോ എങ്ങനെ ഹലോ കേക്കുന്നു? ദിശ ഓസ് മധ്യ അർത്ഥത്തിലുള്ള അപ്പ, മധ്യ അർത്ഥത്തിലുള്ള, അതാണ് അധികരണ ശക്തിപ്രധാനമായ അവയവം എന്ന് പറഞ്ഞ അപ്പ. അതിന്റെ അർത്ഥം എന്താണ്? മധ്യത്തിൽ എന്നാണ്. മധ്യം എന്ന് പറഞ്ഞാൽ മധ്യത്തിൽ. അപ്പോ ദിശ ഓസ് അതിൻ്റെ ഒരു അവയവമാണ് ഇവിടെ. അവയം സമർത്ഥേന സമസ്യത എന്നല്ലേ. അപ്പോൾ ഇവിടുത്തെ അവയം ഏതാണ്? അപ്പ. വിഗ്രഹം നടത്തി. പിന്നെ എന്തുവരും? ദിശ ഓസ് അപ്പ ഇതിസ്ഥിത അവ്യയം ഇത്യനേന സൂത്രേണ സമാസേകൃത്തെ അവ്യയ ഓസ് അപ്പ ഇത്യത്ര കൃത്യ സമാസാശ്ച പ്രാതിപസഞ്ജായ സുബോധാതു പ്രാതിപദിയോ ഇതി ലുക്കി ദിശ അപ്പ ഇത് സ്ഥിതി പ്രഥമാനിർദ്ദിഷ്ടം സമാസ ഉപസർജനമിത്യനേന അപ ഇത്യസ്യ പൂർവനിപാതേ കൃതി അപ്പ ദിശ ഏകദേശ വർദ്ധം അനന്യവത് പ്രാതിക പ്രതിക സംജ്ഞായ അപ്പ ദിശ ഇത് സ്ഥിതി ബാക്കി അമീഭവശ അമീ സഞ്ജായം അപ്പ ദിശ എത്തി എത്ര ഇത്രയാണ്? തീർന്നു പോയോ സംഗതി? തീർന്നു. അതിന് മുമ്പ് എന്തുവരും? നമസ്തകോ. അപ്പൊ ദിശാന്നിടത്ത് ഞാൻ പ്രാതിപതിക പ്രത്യേക അതുവന്നല്ലേ ബാക്കിയെല്ലാം വരൂ. ആദ്യം അത് വരണ്ടേ? ഞാൻ പ്രാതിപതിക പ്രത്യേക പരസ്ഥ എന്തു വരുന്നു? പ്രത്യയങ്ങൾ പരത്തിൽ വരുന്നു. അപ്പോ ഇവിടെ എന്താണോ ഒരു സൂത്രം പുതുതായിട്ട് പ്രവർത്തിക്കുന്നു, അതാണ് എന്നെ മുമ്പ് കൊടുത്തിരിക്കുന്ന സൂത്രം. എന്താണ് ഏക വിഭക്തിച്ച അപൂർവ നിപാതേ വിഗ്രഹേ യത് നിയത വിഭക്തികം തദുപസർജന സംയം സ്യാത് നത് തസ്യ പൂർവ നിപാത. ഈ സൂത്രം പറയുന്നത് ഉപസർജന സംജ്ഞ വിധിക്കുകയാണ് എന്നുവെച്ചാൽ പ്രഥമാനിർദ്ദിഷ്ട സമാസ ഉപസർജനം ഏത് സംജ്ഞയാണോ വിധിച്ചത് അതേപോലെ ഒരു ഉപസർജന സംജ്ഞയാണ് ഇതും വിധിക്കുന്നത്. വിഗ്രഹേ യത് നിയത വിഭക്തികം, വിഗ്രഹത്തിൽ ഏതിനാണോ നിയത വിഭക്തിയുള്ളത് തത് ഉപസർജന സംജ്ഞം സ്യാത് അതിന് ഉപസർജന സംജ്ഞ വരുന്നു എന്നാണ്. അത് മനസ്സിലാക്കാൻ എളുപ്പം തിപ്പല്യ അർത്ഥം എന്നുള്ളിടത്താണ് എളുപ്പം മനസ്സിലാക്കാം. പിപ്പല്യാഹ അർത്ഥം പറഞ്ഞു പിപ്പല്യാഹ അർത്ഥേന പിപ്പല്യാഹ അർത്ഥായ പിപ്പല്യാഹ അർത്ഥാത് പിപ്പല്യാഹ അർത്ഥസ്യ പിപ്പല്യാഹ അർത്ഥേ. ഇതിലെ നിയത വിഭക്തി എവിടെയായിരിക്കുന്നത്? പിപ്പലിയിൽ. അത് മാറുന്നില്ല, അർത്ഥം മാറുന്നു. അർത്ഥം എന്ന് പറയുന്നതിന്റെ സപ്തവിഭക്തികളും വരാം, പക്ഷേ പിപ്പലിക്ക് മാറാൻ പറ്റില്ല. അതുകൊണ്ട് നിയത വിഭക്തി എന്ന് പറയുന്നത് ഏതിനാണ്? പിപ്പലിക്ക്. അപ്പൊ അതിനെന്ത് വരും? ഉപസർജന സംജ്ഞ വരും ആണ് പറയുന്നത്. അപ്പോ ഒരു വിഗ്രഹത്തിൽ ഏതിന്റെ വിഭക്തിയാണോ മാറാതിരിക്കുന്നത് അതിന് ഉപസർജന സംജ്ഞ വരും. നേരത്തെ ഉപസർജനം പറഞ്ഞു എങ്ങനെയാ? പ്രമാനിഷ്ഠ സമാസ പറഞ്ഞു. ഇത് വേറൊരു ഉപസർജന സംജ്ഞ വിധിക്കുകയാണ്. അങ്ങനെ ഇപ്പോ ഇവിടെ എന്തു വന്നു? ദിശയോഹോ മധ്യെന്നല്ലേ വിഗ്രഹിച്ചത്, ദിശയ്ക്ക് മാറ്റമൊന്നുമില്ലല്ലോ. അപ്പോ ദിശയ്ക്ക് ഇവിടെ എന്ത് ചെയ്തു? ഉപസർജന സംജ്ഞ വന്നു. പിന്നെ അപയ്ക്ക് ഉപസർജന സംജ്ഞ എപ്പോ വന്നു? അതും വന്നു. അപ്പൊ ഏതിനെ പൂർവനിപാതം ചെയ്യും? അതുകൊണ്ട് ഇവിടെ പറഞ്ഞു നതു തസ്യ പൂർവനിപാത. ഈ സൂത്രപ്രകാരം ഉപസർജന സംജ്ഞ കിട്ടിയാൽ അതിനെ പൂർവനിപാതം ചെയ്യാൻ പാടില്ല. ഈ സൂത്രപ്രകാരം ഉപസർജന സംജ്ഞ കിട്ടിക്കഴിഞ്ഞാൽ പൂർവനിപാതം ചെയ്യരുതെന്ന് പറഞ്ഞാൽ ഏതിനെ പൂർവനിപാതം ചെയ്യരുത്? ദിശയോഹോ മധ്യ എന്നുള്ളിടത്ത് ദിശയെ പൂർവനിപാതം ചെയ്യാൻ പാടില്ല. പിപ്പല്യാഹാർത്ഥം എന്നുള്ളിടത്ത് പിപ്പലിയെ പൂർവനിപാതം ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? രണ്ട് സൂത്രവും പൂർവനിപാതം അല്ല ഉപസർജന വിധിക്കുന്നു. പക്ഷേ ഏകവിഭക്തിച്ച അപൂർവ നിപാതെ എന്നുള്ള സൂത്രപ്രകാരം ഉപസർജന സംജ്ഞ വന്നു കഴിഞ്ഞാൽ ആ പദത്തിന് പൂർവനിപാതം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഉപസർജന സംജ്ഞയുടെ പ്രയോജനം സംഗതി വേറെയാണ്. അതാണ് അടുത്ത സൂത്രം പറയുന്നത് ഗോസ്ത്രീയോ ഉപസർജനസ്യ ഉപസർജനം യോ ഗോശബ്ദ സ്ത്രീ പ്രത്യാന്തം ച തദന്തസ്യ പ്രാതിപതികസ്യ ഹ്രസ്വസ്യ. ഉപസർജന സംജ്ഞയുള്ള ഗോശബ്ദം, അത് ഗോശബ്ദത്തിന് വേണ്ടി മാത്രം പറഞ്ഞിരിക്കുകയാണ്. ഉപസർജന സംജ്ഞയുള്ള ഗോശബ്ദവും പിന്നെ സ്ത്രീ പ്രത്യാന്ത ശബ്ദവും ഉപസർജന സംജ്ഞയുള്ള ത്രിപ്രത്യാന്തമായ ശബ്ദം. ഇവിടെ അപദിശ, അവിടെ അവിടെ എന്താണ്? ദിശ ത്രിപ്രത്യാന്തമാണ്. അപ്പോ വിസർജനമായ ഗോശബ്ദം അല്ലെങ്കിൽ സ്ത്രീപ്രത്യാന്തം. ഇതിനെന്തോരം തദന്തസ്യ സ്ത്രീ, തദന്തമായ സമസ്ത പദത്തിന് തദന്തസ്യ പ്രാതിപദികസ്യ ഹ്രസ്വസ്യ. ഇവിടെ അപ്പൊ ദിശ എന്നിരിക്കുന്നു. ഇവിടെ സ്ത്രീപ്രത്യാന്തമായ ശബ്ദമാണ് ഏത്? ദിശ. കാരണം ദിശിൽ നിന്ന് ടാപ്പ് വന്നാണ്. അപം ചെയ്ത ഹരന്താന, ദിശിൽ നിന്ന് ടാപ്പ് വന്നാണെന്ത്? ദിശ. സ്ത്രീപ്രത്യാന്തമായ ശബ്ദമാണ്. തദന്തമായി എന്ത്? അപദിശ. അത് പ്രാതിപദികമാണ്. ഇവിടെ അപദിശ എന്ന് പറയുന്നത് പ്രാതിപദികമാണ്. പ്രാതിപദിക ഹ്രസ്വസ്യാ തദന്തമായ ആകാരത്തിന് എന്ത് വരും? ഹ്രസ്വം വരും. അപ്പൊ എന്ത് ചെയ്തു? അപ്പ ദിശ എന്നൊന്ന് ഹ്രസ്വം വന്നു. അപ്പ ദിശ എന്നു ആണ് ഇവിടെ പറയുന്നത്. ഇത് ഗോശബ്ദത്തിനും വരും. സമാസത്തിന്റെ അവസാനം ഗോശബ്ദം വരുന്നാലും വരും. അത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഉദാഹരണം മാത്രം. എങ്ങനെ? ചിത്ര ഗാവോ യസ്യ സ ചിത്രഗൂന്ന് വരും. ഗോശബ്ദത്തിന് ഹ്രസ്വത്തെ വിധിച്ചു കഴിഞ്ഞാൽ ഓകാരത്തിന് ഉകാരം വിധിക്കാൻ വേണ്ടിയുള്ള സൂത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാണ്? ഏച്ച ഇഗ് ഹ്രസ്വാദേശേ. ഏച്ചിന് ഹ്രസ്വത്തെ വിധിച്ചു കഴിഞ്ഞാൽ എന്തുവരും? ഇക്ക്. ഏച്ച ഇക്ക് ഹ്രസ്വാദേശേ എന്ന് പറഞ്ഞുകൊണ്ട് ഓകാരത്തിന് ഹ്രസ്വം വിധിച്ചു കഴിഞ്ഞാൽ ഊ വരും. അതാണ് ചിത്രഗു എന്ന് പറയുന്നത്. ഏങ്കന്ദസ്യക്കും ചിത്രഗു ഓർമ്മയുണ്ടോ? ഉണ്ടോ? എങ്ങപ്പദാന്താദാതി, അത് എങ്ങന്തമെന്ന് പറഞ്ഞു. ഗോശബ്ദ ഏങ്ങന്തമാണെങ്കിലും സമാസത്തിൽ എന്തായി മാറി? ഊവായി. അപ്പൊ ഏങ്ങന്തമായ ഗോശബ്ദം അല്ല. സർവത്ര ഭാഷാ ഗോഹോ, അവിടെയൊക്കെ ഇത് വരും. അപ്പോ ഏങ്ങന്തസ്യ ഗൂര അതിവ പ്രകൃതിഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏങ്ങന്തമായിരിക്കും. പക്ഷെ ഈ സൂത്രപ്രകാരമാണ് എന്ത് വരുന്നത്? ഹ്രസ്വം വരുന്നത്. ഇത് ഇനി പൂർവത്തിൽ ഹ്രസ്വം വരുന്നതുമുണ്ട് സ്വപ്രത്യാന്തത്തിന്. അത് നമ്മളിനി പഠിക്കും. വേറെ സൂത്രം. ഇതിപ്പോ എന്തായിരുന്നു? ഒരു സമാസത്തിന്റെ അവസാനം ഗോശബ്ദമിരിക്കുകയോ അല്ലെങ്കിൽ സ്ത്രീപ്രത്യാന്തമായ ഒരു ശബ്ദമിരിക്കുകയോ ചെയ്താൽ ആ അന്ത്യത്തിലുള്ള ആ ശബ്ദത്തിന് ഹ്രസ്വം വരും. അതാണ് ഇത് വിധിക്കുന്നത്. അതും എങ്ങനെ? ഉപസർജന സംജ്ഞ ഉള്ളപ്പോൾ. പിന്നെ ഇത് രണ്ടും പ്രാതിപദികത്തിന്റെ വിശേഷണമാണ്. ഉപസർജനമായ ഗോശബ്ദം അന്ത്യത്തിലുള്ള പ്രാതിപദികം. ഇവിടെയെല്ലാം ഏകദേശ ഭൂർത അനന്യവത്ത് പ്രകാരം പ്രാതിപസഞ്ജ ഉണ്ടല്ലോ. അപ്പൊ ദിശ എന്നിടത്ത് പ്രാതിപസഞ്ജ ഉണ്ട്. അപ്പോ എന്താണ് ഇവിടെ? സ്ത്രീപ്രത്യാന്തം അന്ത്യത്തിലുള്ള പ്രാതിപദികം. സ്ത്രീപ്രത്യാന്തമായ ദിശ, അത് അന്ത്യത്തിലുള്ള പ്രാതിപദികം ഏതായി? അപദിശ. അതിന് ഹർസമിതിച്ചായ സൂത്രം വരും. അനുഹർസമിതിച്ചായ സൂത്രം വരും. അലവന്തിസ്യ വരും. അപ്പൊ അന്ത്യത്തിന് ഹർസം വരും. ആ ഹർസം വരാൻ വേണ്ടിയിട്ട് ഏജായി ഹർദ്വാദേശിയ ഗോശബ്ദത്തിന് വരും. ഇവിടെ എന്ത് ആവശ്യമില്ല. ഇവിടെ എന്തുവരും? അപ്പൊ ദിശ എന്നുള്ളത് ദീർഘം, അവിടെ എന്തുവരും? ഹ്രസ്വമായി ആ വരും. അങ്ങനെ ദീർഘത്തിന് ഹ്രസ്വം വരുന്നിടത്ത് ഒരു സൂത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട്, സാമാന്യ സൂത്രം. അതേതാണ്? അതല്ല, ദീർഘത്തിന് ഹ്രസ്വം വിധിക്കുന്നിടത്ത് വരുന്ന സാമാന്യ സൂത്രം ആദ്യം പഠിച്ചാണ്. അപ്പം മറന്നു. സ്ഥാനേ അന്തരതമ പഠിച്ചിട്ടുണ്ടോ? അത് നോക്കി ആകാരത്തിന് ആകാരത്തെ വിധിക്കാൻ പറ്റും, ആദ്യം പഠിച്ചാണ്. പ്രസവ നംസകയെ പ്രാതിപതിക എന്ന് പറയുന്നത് വേറെ നിയമം. അത് പ്രകാരവും വേണ്ടി വന്നാൽ ഇവിടെ വരാം, അത് പ്രകാരവും. പക്ഷേ ഇവിടെ എന്താണ് ഇത് കൊണ്ടുവന്ന, എന്തുകൊണ്ട് ഇവിടെ സ്ത്രീപ്രത്യാന്തമുണ്ട്? വിശേഷിച്ച് സ്ത്രീപ്രത്യാന്തത്തിനിവിടെ വിരിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഹ്രസ്വം നംസേ പ്രാതിപദേശ്യ, അതിൽ നിന്നാണ് ഇവിടെ ഹ്രസ്വം വരുന്നത്, അവിടുത്തെ ഹ്രസ്വം തന്നെ. അപ്പൊ ഇവിടെ ദിശയോഹോ മധ്യ എന്ന് വിഗ്രഹിച്ചു. അധികരണ ശക്തി പ്രധാനമായ അവ്യയമാണ് അപ്പ. മധ്യ എന്ന് പറഞ്ഞാൽ മധ്യത്തിൽ എന്നർത്ഥം. അപ്പോ ദിശ ഹോസ് അപ അവ്യയം സമാസം ഒന്ന് കുറവ് നിവാദം ചെയ്തു. പക്ഷേ ഇവിടെ ദിശയോഹോ നിയതഭക്തികമായതുകൊണ്ട് അതിന് ഉപസർജന സംജ്ഞ വന്നു. അത് സമാസത്തിൽ പ്രാതിപതികത്തിന്റെ അന്ത്യത്തിൽ വന്നതുകൊണ്ട് അപദിശ എന്നിരുന്നുകൊണ്ട് അതിന് ഹ്രസ്വം വന്നു, അപദിശ എന്ന് വന്നു. അപദിശ എന്നിരിക്കുമ്പം ഇത് നമുസ ലിംഗം ഉള്ളതുകൊണ്ട് സൂപരത്തിലിരിക്കുമ്പോൾ സൂത്രം വരും, അപഞ്ചമ്യ പിന്നെ പ്രതിയസപ്തമ്യോർ ബഹുൾ, അതാണ് അടുത്തു കൊടുത്തിരിക്കുന്നത് ഈ സൂത്രം കഴിഞ്ഞിട്ട്. പഞ്ചമ്യഹ അദന്താദമീഭാവസ്വപൂർണലു തസ്യതു പഞ്ചമീമിനാമാദേശ്യസ്യ ദിശോർമധ്യേ അപദിശം ക്ലീബ അവ്യയന്തു അപദിശം ദിശോർമധ്യേ വിദിഗ്സ്ത്രീയ. ഇത് അമരകോശം കൊടുത്തിരിക്കുകയാണ്. എന്താണ് അപദിശം എന്ന് പറഞ്ഞാൽ? ദിക്കുകളുടെ മധ്യത്തിലെന്നാണ്. ഇത് ക്ലീബമാണ് എന്ന് വെച്ചാൽ നംസലിംഗമാണ്, അവ്യയമാണ്. ഈ കാര്യങ്ങളെല്ലാം അവിടെ അതിന്റെ പ്രമാണം കൊടുത്തിരിക്കുന്നു. ഇനി ഇത് അവിടെ വരണം. ഇവിടെ അർദ്ധം പിപ്പല്യാഹ അർദ്ധപിപ്പലി എന്നുള്ളത് ഇതിന്റെ നിയമം അങ്ങോട്ട് എടുക്കും. ഇത് മനസ്സിലായാൽ അവിടെ മനസ്സിലാവും.